അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം ഇവ പാലിച്ചുകൊണ്ടുള്ള പുണ്യജീവിതമാണ് സന്യാസം. മാലാഖമാരുടെ ജീവിതമാണ് സന്യാസം. അഭിവന്യ പിതാവ് സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കന്യാസ്ത്രീകളെ അഭിഷേകം ചെയ്തുകൊണ്ട് നടത്തിയ ശുശ്രൂഷയിൽ നിന്ന് ധരിച്ച് നിയമങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ നല്ല പേരെ അതെ അനുഗ്രഹിക്കപ്പെട്ട ഭാവനയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദേശനായി നിങ്ങളെ വേം ചെയ്യുവാനും ദേശനിയാകമായി അർപ്പിക്കുവാനുമാണ് നിങ്ങൾ ഒരുങ്ങുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? സ്വന്തം മനസ്സോടും നല്ല ആഗ്രഹത്തോടും കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം വീട്ടുമോ നിർദ്ദേശം കൊണ്ടോ ആണോ നിങ്ങൾ വന്നിരിക്കുന്നത്? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരികളെ, നിങ്ങൾ നല്ല മന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അനുഗ്രഹീതമായി പോയിക്കട്ടെ. ഇപ്പോൾ മുതൽ ആയുഷ്പര്യന്തം ഈ സ്നേഹനിമിത്തം ദാരിദ്ര്യം കനീസം അനുസരണമെന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് സന്യാസി സമൂഹത്തിൽ ജീവിച്ച് സന്യാസപരമായ ചുമതലകൾക്കുള്ള ചുമതലകൾ ധാന്യമാസങ്ങൾ പാലിക്കുന്നത് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ടോ? ഞാൻ